ശ്രീമദ്ഭഗവത്ഗീത 15-ാം അധ്യായം 17-ാം ശ്ലോകം. ഉത്തമപുരുഷസ്തന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വര. നമ്മുടെ 16-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് രണ്ട് പുരുഷന്മാരെ കുറിച്ച്, ഒന്ന് ക്ഷരപുരുഷൻ, മറ്റൊന്ന് അക്ഷരപുരുഷൻ. ക്ഷരപുരുഷൻ, അത് ഭഗവാൻ തന്നെ വ്യാഖ്യാനിച്ചു, സർവാണി ഭൂതാനി. ഭാഷ്യകാരൻ പറഞ്ഞു സർവവികാരങ്ങളും. അക്ഷരപുരുഷൻ കൂടസ്ഥനാണ് എന്ന് പറഞ്ഞു. അത് പലതരത്തിൽ പലരും വ്യാഖ്യാനിച്ചു. കൂടസ്ഥനായിരിക്കുന്ന ആത്മാവ്, അല്ലെങ്കിൽ മായ, എന്തായാലും ഇതിൽ രണ്ടിൽ നിന്നും അന്യമാണ് അടുത്ത് പറയുന്ന ഉത്തമ പുരുഷൻ. നമ്മൾ പറയുന്ന ഉത്തമ പുരുഷസ്തു അന്യഹ ആഭ്യാം ക്ഷര അക്ഷരാഭ്യാം അന്യോ വിലക്ഷണ ക്ഷര അക്ഷരോപാധി ദ്വയ ദോഷേണ അസ്പൃഷ്ടം നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം. ക്ഷര അക്ഷരാഭ്യാം അന്യ, ഈ ക്ഷരത്തിന്റെയും അക്ഷരത്തിന്റെയും സ്വഭാവമില്ലാത്തത് വിലക്ഷണം, ഭിന്ന സ്വഭാവത്തോടുകൂടിയതെന്ന് പറഞ്ഞു. നിന്നും വേറിട്ടത് രണ്ടിൽ നിന്നും എന്ന് പറഞ്ഞാൽ ക്ഷര അക്ഷര ഉപാധി ദ്വയ ദോഷേണ അസ്പൃഷ്ടം. ക്ഷരാക്ഷര ഉപാധി ദ്വയ ദോഷങ്ങൾ സ്പർശിക്കാത്തവൻ ഉത്തമ പുരുഷൻ പറയുന്നു. നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം. ഉത്തമ ഉത്കൃഷ്ടതമ, ഉത്തമൻ ഉത്കൃഷ്ടതമൻ, ഏറ്റവും ശ്രേഷ്ഠൻ. പുരുഷസ്തു അന്യോ അത്യന്ത വിലക്ഷണാഭ്യാം, രണ്ടിൽ നിന്നും അത്യന്ത ഭിന്നനായിരിക്കുന്നവൻ. ആരാണത്? പരമാത്മേതി പരമശ്ചാസുദേഹാദ്യ വിദ്യാകൃതാത്മഭ്യ ആത്മാജ സർവഭൂതാന പ്രത്യക്ചേതന. പരം ആത്മാ, ഏറ്റവും പരമമായിരിക്കുന്നവൻ, സർവോപരി സ്ഥിതി ചെയ്യുന്നവൻ, ശ്രേഷ്ഠനായിരിക്കുന്നവൻ. ദേഹാദി അവിദ്യാകൃതാത്മഭ്യ, ദേഹം തുടങ്ങിയ അവിദ്യാജന്യമായ സർവകാര്യങ്ങളിൽ നിന്നും ഉത്തമനായിരിക്കുന്നവൻ, പരനായിരിക്കുന്നവൻ. അതേസമയം ആത്മാജ സർവഭൂതാന, സർവപ്രാണികളുടെയും ആത്മാവായിരിക്കുന്നവൻ. പ്രത്യക്ചേതന, അദ്വൈതപരമായി വ്യാഖ്യാനിക്കുകയാണ്. ഇത്യാദ പരമാത്മേത്യുദാഹൃത ഉക്തോ വേദാന്തേഷു, അതുകൊണ്ടാണ് പരമാത്മ എന്നുള്ള പേര് കിട്ടിയത്. സർവ ഭാഷ്യകാരൻ പറഞ്ഞ രീതിയിൽ ഈ സർവവികാരങ്ങളിൽ നിന്നും, ഈ വികാരങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ആ പ്രകൃതിയിൽ നിന്നും ഭിന്നനായിരിക്കുന്നു. ആ സമയം സർവപ്രാണികളുടെയും അന്തരാത്മാവായും ഇരിക്കുന്നു. ഇക്കാര്യം ഉക്തഹ വേദാന്തേഷു പരമാത്മേത്യുദാഹൃത. ഇത് വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സയേവ വിശേഷ്യതേ യോ ലോകത്രയം ഭൂർഭുവസ്വരാഖ്യം സ്വകീയ ചൈതന്യബലശക്ത ആവിശ്യ പ്രവിശ്യ ബിഭർത്തി സ്വരൂപ സദ്ഭാവമാത്രേണ ബിഭർത്തി ധാരയതി. യോ ലോകത്രയം ആവിശ്യ ബിഭർത്തി സയേവ പറയുന്നു, ആ ഈശ്വരനെ തന്നെ വിശേഷ്യതയെ വിശേഷിപ്പിക്കുകയാണ്. യോ ലോകത്രയം, മൂന്ന് ലോകത്തെയും. ആ മൂന്ന് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തിൽ അതിന് പറയുന്ന പേരെന്താണ്? ഭൂ ഭുവഃ സ്വഃ. ഭൂർലോകം, ഭുവർലോകം, സ്വർലോകം എന്ന് വേദത്തിൽ പറയുന്ന മൂന്ന് ലോകങ്ങളെക്കുറിച്ച്. ഈ ലോകങ്ങളെല്ലാം സ്വകീയ ചൈതന്യ ബലശക്തിയ, തൻ്റെ ചൈതന്യ ബലങ്ങളെക്കൊണ്ട് ആവിശ്യ പ്രവിശ്യ പ്രവേശിച്ച് ബിഭർത്തി സ്വരൂപ സദ്ഭാവം മാത്രേണ ബിഭർത്തി ധാരയതി. ഈശ്വരൻ ഇതിനെല്ലാം ധരിക്കുന്നു, നിലനിർത്തുന്നു, തന്റെ സത്ത സർവത്തിനും പ്രദാനം ചെയ്തുകൊണ്ട്. അതാണ് സ്വരൂപ സദ്ഭാവം മാത്രേ. ഈശ്വര സത്തയെ സർവത്തിനും നൽകിക്കൊണ്ട് ഈശ്വരൻ ഇതിനെല്ലാം നിലനിർത്തുന്നു. അല്ല, ലോകത്തെ നിലനിർത്തുന്ന ഈശ്വരന്റെ ഒരു യത്നമല്ല, കർമ്മമല്ല. അവയോ നാസ്യ വ്യയോ വിദ്യതീത്യവ്യ, അതിനൊരു ന്യൂനത സംഭവിക്കുന്നില്ല. ജഗത്തിനെ നിലനിർത്തുന്നതുകൊണ്ട് ഈശ്വരന് എന്തെങ്കിലും ന്യൂനത സംഭവിക്കുന്നില്ല, അതിന്റെ ശക്തിക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നില്ല. സർവജ്ഞോ നാരായണാഖ്യ ഈശ്വരശീല, സർവജ്ഞനായിരിക്കുന്ന നാരായണൻ സർവത്തെയും നിലനിർത്തുന്നവനാണ്, സുശക്തി കൊണ്ട് സർവത്തെയും നിലനിർത്തുന്നവനാണ്. അങ്ങനെയുള്ള ഉത്തമ പുരുഷൻ അന്യനാണ്. ആദ്യം രണ്ട് പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു, മൂന്നാമതൊരു പുരുഷനെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മൂന്നാമത്തെ പുരുഷൻ അത് അന്യനാണെന്ന് പറഞ്ഞു. അന്യശബ്ദം അവിടെ ഉപയോഗിച്ചതാണ് വ്യാഖ്യാതാക്കൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ രണ്ട് പുരുഷന്മാരെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചത്. ഒന്ന് സർവകാര്യവും മറ്റൊന്ന് മായാശക്തിയും എന്നിങ്ങനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഉത്തമ പുരുഷൻ ഈശ്വരൻ, അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം. അത് പരമാത്മാവാണ്, ഈശ്വരശീലനാണ്, എല്ലാവരും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ ആദ്യം പറഞ്ഞ രണ്ട് പുരുഷന്മാര്, ആദ്യം പറഞ്ഞ പുരുഷൻ, അതിനും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞു, ഈ കാണുന്ന സർവവും ആ ഒരു പുരുഷൻ എന്നുള്ളതുകൊണ്ട് ഗ്രഹിക്കണം. അടുത്ത് പറഞ്ഞ പുരുഷൻ, അവിടെയാണ് അഭിപ്രായ വ്യത്യാസം. അത് പലരും പലതരത്തിൽ അതിനെ വിശദീകരിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും മറ്റു രണ്ട് പുരുഷന്മാരെ പോലെയല്ല. കാരണം സർവർക്കും അത് അനുഭവസിദ്ധമായ കാര്യമാണ്. രണ്ട് പുരുഷന്മാരും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഉത്തമ പുരുഷനെ കുറിച്ച്, ജീവന്മാർ മനസ്സിലാക്കേണ്ട ആ ഉത്തമ പുരുഷനെ കുറിച്ചാണ്. അതാണ് ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയത്. ഇവിടെ ഒരു ചോദ്യം എന്താണോ, സദ്ഗുരു അതായത് ശരിയായ ഗുരു എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണോ, സദ്ഗുരു അല്ലാതെയും അസദ്ഗുരുക്കന്മാരുമുണ്ട്. ഇവിടെ ഒരാൾ ചോദിക്കുന്നത് അസദ്ഗുരുവിനെ മനസ്സിലാക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയെന്നാണ്. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും, എന്താണ് ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പണ്ടൊരു കവി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഒരാൾ സദ്ഗുരു ലാഭം കൊണ്ട് തൃപ്തനല്ല, അസദ്ഗുരുവിനെ കൂടെ പ്രാപിക്കണമെന്നാണ്. അത് ഞാൻ തന്നെ പറഞ്ഞും കൊടുക്കണം. ആകാശം ഇത്രയും കാലം സദ്ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അസദ്ഗുരു ആരെന്നുകൂടി പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ്. അത് പ്രയാസമുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ അസദ്ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നതെങ്കിൽ ശരി. നമ്മളിത് ചർച്ച ചെയ്യുന്നതെല്ലാം ആധ്യാത്മിക മാർഗത്തിൽ ആരും തന്നെ അസദ്ഗുരുക്കന്മാരെ അന്വേഷിക്കാറില്ല. അനുസരിച്ച് പ്രത്യേകിച്ച് ഒരു ലാഭം കിട്ടാനില്ല. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന സദ്ഗുരുക്കന്മാരെ കുറിച്ചാണ്. അതേ നമ്മൾക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അസദ്ഗുരുവിന് എന്തിനറിയണം? നമ്മൾ അസദ്ഗുരുക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്ത് എന്തിനാ നമ്മുടെ സമയം കളയുന്നു? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ. ഉദ്ദേശം ഇതായിരിക്കും, എന്താണോ, ഈ സദ്ഗുരുക്കന്മാരെയും അസദ്ഗുരുക്കന്മാരെയും എങ്ങനെ തിരിച്ചറിയാം? സദ്ഗുരുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്. അസദ്ഗുരുവിനെ എങ്ങനെ തിരിച്ചറിയാം? അതിന്റെ പിന്നിലൊരു ആശങ്കയുണ്ട്. അതായത് ഞാൻ അന്വേഷിച്ചന്വേഷിച്ചെന്ന് ഏതെങ്കിലും അസദ്ഗുരുവിന്റെ പിടിയിൽപ്പെട്ടാലോ, അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടാൻ വേണ്ടി നേരത്തെ തന്നെ അസദ്ഗുരുവിനെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അസദ്ഗുരുവിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ഈ വിഷയം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഗുരുപ്രാപ്തി പല സന്ദർഭങ്ങളിൽ. അത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വന്നു, എങ്ങനെയാ ഒരു സദ്ഗുരുവിനെ തിരിച്ചറിയുന്നത്? സദ്ഗുരുവിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം പോലെ. ഈശ്വരനെ സാക്ഷാത്കരിക്കുക തന്നെയാണ് ഗുരുവിനെ സാക്ഷാത്കരിക്കുക എന്നും പറയും. ബാഹ്യമായ ഒരടയാളങ്ങളിലൂടെയും ഒരു ഗുരുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഗുരുവിനെ കുറിച്ച് വേദത്തിൽ തന്നെ പറയും, എന്താണ്, ശ്രോത്രിയൻ, ബ്രഹ്മനിഷ്ഠൻ, കാമഹതൻ, കാമങ്ങളെല്ലാം ഹനിക്കപ്പെട്ടവൻ, ഇങ്ങനെ പറയും. പക്ഷെ ഇതൊന്നും ഒരു ജിജ്ഞാസുവിന് അളക്കാനുള്ള മാനദണ്ഡങ്ങളായിട്ട് പറയുന്നതാണ്. പറയുള്ളൂ, നമ്മൾ ഗുരുക്കന്മാരെ കുറിച്ച്, ആധ്യാത്മിക ജിജ്ഞാസുകളെ കുറിച്ച് എല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്യാറുണ്ട്. ഈ ചർച്ച ചെയ്യുന്ന ഒന്നും തന്നെ മറ്റാരെങ്കിലും ഒരാളെ അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളൊന്നുള്ള കണക്കല്ല. നമ്മൾ തമാശയായിട്ടും കാര്യമായിട്ടും പറയാറുണ്ട്, ഒരു സന്യാസി ഇങ്ങനെ ആയിരിക്കണം, ബ്രഹ്മചാരി ഇങ്ങനെ ആയിരിക്കണം, ഒരു ആധ്യാത്മിക സാധകൻ ഇങ്ങനെ ആയിരിക്കണം. ഈ പറയുന്നതൊന്നും ഇതുകൊണ്ട് വേറൊരു സന്യാസിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ നമ്മളൊരു കാണുന്ന സന്യാസിയെ ഈ സന്യാസി ആ പറഞ്ഞതുപോലെയുള്ള സന്യാസിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഈ പറയുന്നതെല്ലാം ആത്മവിമർശനത്തിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്നത് പോലെയുള്ള ഒരാളാണോ താൻ, അതുമാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഗുരുവിനെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒന്നും ആ പറയുന്ന വാക്കുകളിലൂടെ അല്ലെങ്കിൽ ആ പറയുന്ന ലക്ഷണങ്ങളിലൂടെ ഒരുവൻ ഗുരുവിനെ തിരിച്ചറിയിട്ട് എന്ന് കരുതിയിട്ടില്ല. പിന്നെന്താ, ഗുരുഗുണമുണ്ട്. ഒരുത്തനും സ്വയം താൻ ഗുരുവാണെന്ന് ഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണ് എന്റെ പ്രധാനമായ ഉദ്ദേശം. അതായത് ഗുരുവിനെ കുറിച്ച് പറയുന്നു ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നു. അപ്പൊ ഈ കേൾക്കുന്നവൻ ഇത് കേട്ടിട്ടുള്ള മനസ്സിലാക്കണം, താൻ ഗുരുവാണോ അല്ലയോ, അവനവന് ബോധ്യപ്പെട്ടാൽ മതി. താൻ സന്യാസിയാണോ ബ്രഹ്മചാരിയാണോ ഗുരുവാണോ, ഈ കാര്യമൊന്നും ലോകരെ ആർക്കും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ലോകരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് പരവഞ്ചന അതായിരിക്കും. ഒരു ഗുരുവിൽ അത് വരത്തില്ല. പക്ഷെ അവനവൻ ബോധ്യപ്പെടണമായിരുന്നു. അവനവനത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ അത്ര പെട്ടെന്നൊന്നും കയറി ഗുരുവാകാൻ ധൈര്യപ്പെടത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഗുരുവിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാര് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ധൈര്യപൂർവ്വം ഗുരുവാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഗുരു സ്വന്തം നിലയിൽ നിൽക്കുന്നു. ഗുരു തന്റെ ഗുരുത്വത്തിൽ ശ്രുതി പറയുന്ന എന്താണ്? സ്വേ മഹിമിനി പ്രതിഷ്ഠിത, തന്റെ തന്റെ മഹിമയിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു. അങ്ങനെ തന്റെ തന്നെ മഹിമയിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന ഒരു ഗുരുവിനെ നമുക്ക് തിരിച്ചറിയത്തക്ക യാതൊരു അടയാളങ്ങളും ലക്ഷണങ്ങളും പറയുന്നില്ല. ഒരുവൻ സ്വയം ഗുരുവല്ല എന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഗുരുവിന് ശാസ്ത്രത്തെ നോക്കിയിട്ട് താൻ ഗുരുവാണോ അല്ലയോ ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ ഗുരുവിന്റെ ലക്ഷണം ഇന്നതാണെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്താണ് താൻ ഗുരുവല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്? ഗുരുവിനെ ഒരാൾ പ്രാപിക്കണമെങ്കിൽ അയാൾക്കൊന്ന് അറിയണമല്ലോ ഇത് ഗുരുവാണോ അല്ലേന്ന്. അപ്പൊ ഗുരുവല്ലാതെ ഒരാൾ ഗുരുവായിട്ട് വേഷം കിട്ടിയാൽ അത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ വരും. ആർക്കാ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത്? മൂഢന്മാർക്ക്. മൂഢന്മാർക്ക് അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. യഥാ ഗുരു തഥാ ശിഷ്യ, അങ്ങനെയായിരിക്കും അവിടുത്തെ പാരസ്പര്യം. ഗുരുവിനനുസരിച്ചുള്ള ശിഷ്യന്മാരും ശിഷ്യന്മാർക്കനുസരിച്ചുള്ള ഗുരുവിനെയും കിട്ടും. പക്ഷെ ഇവിടെ പറയുന്നത് സദ്ഗുരുവാണ്. അപ്പൊ സദ്ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തിരിച്ചറിയും? അപ്പൊ സദ്ഗുരു, വാസ്തവത്തിൽ സദ്ഗുരുവിനെ ആരാ തിരിച്ചറിയേണ്ടത്? എല്ലാവരും ചോദിക്കും സദ്ഗുരുവിനെ എങ്ങനെയാ തിരിച്ചറിയുന്നത്. ആ ചോദ്യം ചോദിക്കാൻ ആർക്ക് അവകാശമുള്ളത്? ആധ്യാത്മികമായ രീതിയിൽ ആ ചോദ്യം ചോദിക്കാൻ ആർക്ക് അവകാശമുള്ളത്? ഇപ്പൊ ഗുരു ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുന്നു, പത്രക്കാർ അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ അന്വേഷിച്ചിരുന്നവർക്കെല്ലാം ആകെ കൺഫ്യൂഷനാണിത്. ആരാണ് ശരിയായ ഗുരു? ശരിയാണോ തെറ്റാണോ? ആര് ശരി ആര് തെറ്റ്? എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്. അപ്പൊ ഇവർക്കെല്ലാം ഈ സദ്ഗുരുക്കന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സദ്ഗുരുവിനെ ആരാണ് അറിയേണ്ടത്? സദ്ഗുരുവിനെ അറിയേണ്ടത് സത്ശിഷ്യൻ. സത്ശിഷ്യന് മാത്രമേ സദ്ഗുരുവിനെ അറിയാൻ പറ്റൂ. അല്ലാത്തവർക്ക് സദ്ഗുരുവിനെ അറിയാൻ പറ്റത്തില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കേവലം ധാരണകൾ അല്ലെങ്കിൽ കേവലം വിശ്വാസം, ഒരാൾ പറയുന്നു ഇന്ന ഗുരു ശരിയാണ്, ഒരാൾ പറയുന്നു ഇന്ന ഗുരു തെറ്റാണ്. അവർക്കൊരു സദ്ഗുരുവിനെ സംബന്ധിച്ചും വിവാദത്തിലൂടെ അറിയാൻ പറ്റും, വിവാദ വിഷയമായിട്ട് അറിയാൻ പറ്റും. ആ ഗുരുവിനെ കുറിച്ച് ചില നല്ലത് പറയുന്നു, ചില ചീത്ത പറയും. അപ്പോ ഈ പറഞ്ഞ കൂട്ടർക്കൊന്നും ഗുരുവിനെ അറിയാൻ പറ്റത്തില്ല. ഒരിക്കലും സദ്ഗുരുവിനെ സത്ശിഷ്യന് മാത്രമേ അറിയാൻ പറ്റൂ. അതെങ്ങനെ അറിയും? അത് അതിനറിയാൻ വേണ്ടി എന്തെങ്കിലും തെർമോമീറ്ററോ മറ്റേതെങ്കിലും മീറ്ററുകളോ ഒന്നുമില്ല അളന്നു നോക്കാൻ. അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല. പത്രം വായിച്ചു നോക്കി അറിയാൻ പറ്റത്തില്ല. ആൾക്കാർ പത്രം വായിച്ചിട്ട് അറിയുന്നത് ഏതൊക്കെയാണ് ശരിയായ ഗുരുക്കന്മാർ, ഏതൊക്കെയാണ് ശരിയല്ലാത്തത്. ചിലർ പറയുന്നത് ഞങ്ങളൊക്കെയാണ് ശരിയായ ആൾക്കാരും മറ്റവരൊക്കെ പെശ കാണും, ഞങ്ങളെ തുടരുത് ബാക്കിയുള്ളവരെ പിടിച്ചതെന്നാണ് പറയുന്നത്. ഇതൊന്നും വെച്ച് സദ്ഗുരുവിനെ അറിയാൻ ഒക്കത്തില്ല. സദ്ഗുരുവിനെ സത്ശിഷ്യന് മാത്രമേ ധരിക്കാൻ പറ്റൂ. സത്ശിഷ്യൻ പലരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് ഇതാരാണ് ശരിയായ ഗുരു എന്ന് ചോദിച്ചിട്ട് എന്നാ അവിടെ പോകാം, അതാണ് ശരിയായ ഗുരു. അങ്ങനെ പലരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് അങ്ങനെ പോയല്ല സദ്ഗുരുവിനെ കണ്ടുപിടിക്കുന്നു. അവനെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഗുരുത്വം എന്ന് പറയുന്നത് പുറമേ ഒരാളുടെ വേഷഭൂഷകളോ വർത്തമാനങ്ങളോ മറ്റെന്തെങ്കിലും കണ്ടിട്ട് വരുത്താൻ നിശ്ചയിക്കുന്ന കാര്യമല്ല ഗുരുത്വം. അതൊന്നും ഒരിക്കലും സാധ്യമല്ല. പുസ്തകം വായിച്ചിട്ട് അതുപോലെയാണോ എന്ന് താരതമ്യ പഠനം നടത്തി കണ്ടുപിടിക്കുന്നതുമല്ല. ഒരുപാട് പേര് ഗുരുവാണെന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് ആകുന്നതുമല്ല. സദ്ഗുരുക്കന്മാരെ സശിഷ്യന്മാർക്ക് മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. ലോകത്തിൽ ഇന്നുവരെ അങ്ങനെ ഗ്രഹിച്ചിട്ടുമുണ്ട്, മറ്റാരും ഗ്രഹിച്ചിട്ടില്ല. ആ ലോകം അവരെങ്ങനെ കാണുന്നു, ലോകം എങ്ങനെ സ്വീകരിക്കുന്നു, ലോകം ബഹുമാനിക്കുന്നുണ്ടോ ലോകം തിരസ്കരിക്കുന്നുണ്ടോ ഇതൊന്നും നോക്കിയിട്ടില്ല. അത് അവന്റെ തന്നെ അന്തരംഗത്തിൽ വെളിപ്പെടുന്നതാണ്. ആ ഗുരുത്വം ഒരു ശിഷ്യന്റെ അന്തരംഗത്തിൽ വെളിപ്പെടുത്തുന്നതാണ്. അതങ്ങനെ വെളിപ്പെടും ഗുരുത്വം. അതാണ് ഈശ്വരകൃപ എന്ന് പറയുന്നത്. ബാഹ്യമായ അടയാളങ്ങളിലൂടെ കണ്ടെത്തുന്നതാണ്, ഈശ്വരകൃപയിലൂടെ ഒരുവന്റെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെയാണ് അവൻ ഒരു സദ്ഗുരുവിനെ തിരിച്ചറിയുന്നതും ഗുരുവിനെ സ്വീകരിക്കുന്നതും. അങ്ങനെയുള്ള ഒരുവിനെ സംബന്ധിച്ചിടത്തോളം അവന് അസദ്ഗുരുവിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ലോകത്തിൽ അസത്തായത് പല വസ്തുക്കളുമുണ്ട്, പക്ഷെ അസത്തായ ഒരു ഗുരു ഉണ്ടാകത്തില്ല. ഒരു ഗുരുവിനെങ്ങനെ അസത്ത് ആകാൻ പറ്റും? അതൊരിക്കലും സാധ്യമല്ല. ഒരു ഗുരുവിനെപ്പോഴും സത്തായിരിക്കാനേ പറ്റും. അപ്പോൾ വ്യാജ ഗുരു, അങ്ങനെ ഒരു ഗുരുവില്ല. ഒരു ഗുരുവിനതാകാൻ പറ്റത്തില്ല. അതേപോലെ സൂര്യൻ അന്ധകാരമയം എന്ന് പറയും പോലെയാണ്. അപ്പോൾ ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അസദ്ഗുരുവിൽ നിന്നും ഒരു സദ്ഗുരുവിനെ തിരിച്ചറിയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഒരു ഗുരുവിനൊരിക്കലും അസത്തായിരിക്കാൻ കഴിയത്തില്ല. ഒരു ജിജ്ഞാസു ഒരിക്കലും അങ്ങനെ ഒരു ഭ്രമം അയാൾക്ക് സംഭവിക്കത്തില്ല. ഒരു സത്ശിഷ്യനല്ലെങ്കിൽ, യഥാർത്ഥ ജിജ്ഞാസു അല്ലെങ്കിൽ, ഈശ്വര അനുഗ്രഹം പ്രാപിക്കാത്ത ഒരുവനാണെങ്കിൽ ചിലപ്പോൾ അസത്തായ എന്തിനെങ്കിലും അയാൾ ഗുരുവെന്ന് സങ്കല്പിക്കാം, പക്ഷെ അത് ഗുരുവാകത്തില്ല. അസത്തായ എന്തിനെയോ ഒന്നിനെ അയാൾ ഗുരുവാണെന്ന് ധരിച്ചു തന്നേ ഉള്ളൂ. അസത്തായ ഒന്നെങ്ങനെ ഗുരുവാകും? അത് ചെകുത്താൻ ദൈവം എന്ന് പറയും പോലെയാണ്. അങ്ങനെ ഒരു ദൈവമുണ്ടോ, ചെകുത്താൻ ദൈവം? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ സദ്ഗുരുവിനെ അവന്റെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടാൽ പിന്നെ സദ്ഗുരു ഏത്, അസദ്ഗുരു ഏത്, ഇത്തരം അന്വേഷണങ്ങളെല്ലാം അപ്രസക്തമാണ്. ഹൃദയത്തിൽ ഗുരുവിന് ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങൾക്കും സ്ഥാനമില്ല. അന്വേഷണങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. യാതൊരു തരത്തിലുള്ള സംശയങ്ങൾക്കും യാതൊരു തരത്തിലുള്ള മതിഭ്രമങ്ങൾക്കും അവിടെ അവകാശമില്ല. പിന്നെ ചിലർക്ക് സംശയം തോന്നും, എന്തുകൊണ്ട് എന്നെ മറ്റുള്ളവർ ഗുരുവായി അംഗീകരിക്കുന്നില്ല? അപ്പോൾ ആ സംശയം പരിഹരിക്കാനാണ് ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്, ഗുരുവിന്റെ ലക്ഷണം. ഇത് സ്വയം മനസ്സിലാക്കുക, ഇതെല്ലാം തന്നിൽ യോജിക്കുന്നുണ്ടോ എന്നാൽ താനും ഗുരുവാകും. അവേഷഭൂഷകളുണ്ടെന്നും ആർക്കും ഗുരുവാകാൻ സാധ്യമല്ല. അപ്പൊ സദ്ഗുരുവിനെ അവന്റെ അന്തരംഗത്തിൽ തന്നെ തിരിച്ചറിയുക. അസദ്ഗുരു ആരാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അസത്തായ ഒരു ഗുരു അതുണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടാകത്തുമില്ല. ഒരു ശരിയായ ജിജ്ഞാസുവിനെ സംബന്ധിച്ച് ഒരു ഈശ്വര അനുഗ്രഹം പ്രാപിച്ച ഒരുവിനെ സംബന്ധിച്ച് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ആരൊക്കെയാണ് അസദ്ഗുരുക്കന്മാർ? അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈശ്വരൻ വെളിപ്പെടുത്തും. അതാണ് ഗുരുവിനെ എങ്ങനെ തിരിച്ചറിയുന്നു. ഒരുവൻ ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിക്കുന്നു, അവന് ശരിയായ ജിജ്ഞാസയുണ്ട്, അവനതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ ഈശ്വരൻ അവന് വെളിപ്പെടുത്തും, അവന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തും. ഇതാണ് ഗുരു. അതല്ലാതെ ഗുരുവിനെ അറിയുന്നതിന് വേറെ മാർഗമൊന്നുമില്ല. ഒരു ശാസ്ത്രവും അതിന് പ്രമാണമല്ല, മറ്റൊന്നും തന്നെ ഇല്ല. അടുത്തൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്, ഭൂതകാലത്തിൽ ജീവിച്ചിരുന്ന, അതായത് സശരീരന്മാരല്ലാത്തയുള്ളവരെ ഗുരുവായി സ്വീകരിക്കുന്നു, ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ സ്വീകരിക്കുന്നു, ഇതിലെന്താണ്? ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നുണ്ട് വിശേഷിച്ച്, എന്താണ് പ്രയോജനം? അതോ പൂർവ്വഗുരുക്കന്മാരെ ഒരാൾക്ക് മനസാ ഗുരുവായി വരിച്ചാൽ അത് തന്നെ പൂർണ്ണമാണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മുഖ്യമായി വരുന്നത് ഗുരുക്കന്മാരുടെ സവിശേഷതയല്ല, മറിച്ച് ശിഷ്യന്റെ നിലയാണ്. ഒരു ശിഷ്യൻ, അതിന് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു ആധ്യാത്മിക ജിജ്ഞാസ്. ആധ്യാത്മിക ജിജ്ഞാസുവിന് ശരിയായ പക്വതയുണ്ടെങ്കിൽ അയാൾ ഈ വർത്തമാന ജന്മത്തിൽ തന്നെ അയാൾ ഈശ്വരപ്രാപ്തിക്ക് അർഹനാണെങ്കിൽ അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ശിഷ്ടജന്മം. ശിഷ്ടജന്മം എന്ന് പറഞ്ഞാൽ ശേഷിച്ചിരിക്കുന്ന ഒരു ജന്മം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരു ഗുരുവിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? എല്ലാ ഗുരുക്കന്മാരും അയാളെ സേവിക്കുന്നതിനും അയാളുടെ ശിഷ്ടജന്മത്തിന്റെ പൂർത്തീകരണത്തിനുമായി സന്നദ്ധരായി നിൽക്കുകയാണ്. അയാളുടെ ഗുരുസേവ പൂർത്തിയായി, ഇനി ഗുരുക്കന്മാർ അയാളെ സേവിക്കുകയാണ്. കാരണം അയാൾ ഗുരുപദത്തിലേക്ക് ആരൂഢനാകാൻ പിന്നെ അധികം താമസമില്ല. അപ്പോൾ സർവ്വഗുരുക്കന്മാരും അയാളുടെ സേവനത്തിനായി നിൽക്കും. അപ്പോൾ അവർക്ക് സശരീരനായിരിക്കുന്ന ഒരു ഗുരു കൂടിയേ തീരുന്നില്ല, ഉണ്ടായിക്കൂടൊന്നുമില്ല, അതിനെ ആശ്രയിക്കുന്നില്ല. അവിടെ ഗുരുവിന് ശരീരമുണ്ടോ ഗുരുവിന് ശരീരമില്ലേ എന്നുള്ള വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ചും ബാഹ്യ സ്ഥൂലം ആയ കാര്യങ്ങളെ ആശ്രയിക്കുന്നവർക്കാണ് ഈ ബാഹ്യമായ ഗുരുക്കന്മാരുടെ ആവശ്യം വരുന്നത്. സ്ഥൂലവും സൂക്ഷ്മവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലാത്തവർക്ക്, സൂക്ഷ്മത്തെ തന്നെ ഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളവർക്ക്, അവർക്ക് ഈ ഇവിടെ പറയുന്ന ഈ ഗുരുപരമ്പരയിലെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം മതി. പ്രത്യക്ഷവനായിരിക്കുന്ന അവർക്കങ്ങനെ ഒരു ഭേദമില്ല. സ്ഥൂലമായ ശരീരത്തിൽ തൊട്ട് അതിനെ കണ്ട് അതിൻ്റെ ദർശന സ്പർശനങ്ങളിലൂടെ ഒരു ഗുരുത്വത്തെ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല. പല മഹാത്മാക്കളും അങ്ങനെയാണ്, അവർക്ക് ബാഹ്യമായ ഗുരുക്കന്മാർ അവർക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് ആന്തരികമായി ഗുരുക്കന്മാർ, അല്ലെങ്കിൽ സൂക്ഷ്മത്തിൽ അവർക്ക് ഗുരുക്കന്മാരില്ല. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവരുടെ ജന്മ പൂർത്തീകരണം സംഭവിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ഗുരുക്കന്മാരെ നിഷേധിക്കാനുള്ള, പലർക്കും ഒരു ഗുരുവിന്റെ സന്നിധിയിൽ ചെന്ന് ഗുരുവിനെ വണങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ ഗുരുവിനോട് വിനയം കാണിക്കുന്നതിനുള്ള അവിവേകമില്ലാത്തതുകൊണ്ട് തന്റെ അഹന്തയെ തന്നെ മുൻനിർത്തി ചെല്ലു പറയും, എനിക്ക് യോഗ്യന്മാരായ ഗുരുക്കന്മാരെയൊന്നും കാണാൻ കഴിയുന്നില്ല, എന്റെ എന്റെ മഹാത്മാക്കൾക്ക് ഗുരുവില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കും ഗുരുവിന്റെ ആവശ്യമില്ലാന്ന് പറയും. പക്ഷെ സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തോടുകൂടിയ ഒരു ഗുരു കൂടിയേ തീരൂ. അതുകൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്റെ യോഗ്യത അനുസരിച്ചാണ് സാധാരണഗതിയിൽ ഒരു ഗുരുവിനെ ഒരു ശിഷ്യന് കൂടിയേ തീരൂ. അവർക്ക് മറ്റു ഗുരുക്കന്മാരെ അവരെല്ലാം നിലവിലുണ്ടെങ്കിലും അവരെ ഒന്നും പ്രാപിക്കുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സശരീരനായ ഒരു ഗുരുവിനെ തന്നെ സ്വീകരിച്ച് അവിടെ നിന്ന് തന്നെ തുടങ്ങണം, അവരെ തന്നെ ആശ്രയിക്കണം. അടുത്തൊരു ചോദ്യം, വേദവ്യാസനെ ഗുരുവായി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ സവിശേഷതകൾ എന്താണ്? വ്യാസനാണ് സർവ ആധ്യാത്മിക സമ്പ്രദായങ്ങളുടെയും ആദി ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത്. വ്യാസ ഭഗവാനെയാണ് സമ്പ്രദായകൃത്. സർവസമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് വ്യാസനിൽ നിന്നാണ്. നാരായണൻ തന്നെ വ്യാസനായി രൂപം പ്രാപിച്ചതാണ്. ആദി ഗുരുവായി നാരായണനെ സ്വീകരിക്കുന്നു, അത് തന്നെ വ്യാസനെ സ്വീകരിച്ചിരിക്കുന്നു. വ്യാസൻ മനുഷ്യരൂപത്തിൽ വന്ന് സർവാധ്യാത്മിക സമ്പ്രദായങ്ങളുടെയും പ്രവർത്തകനായി വേദങ്ങളെ വ്യസിച്ച് സർവ മനുഷ്യർക്കും അധികാരഭേദം കൂടാതെ സർവർക്കും ആധ്യാത്മിക അറിവ് പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ ശാസ്ത്രങ്ങളെയെല്ലാം പല രൂപത്തിലാക്കി, പുരാണവും ഇതിഹാസവും വേദവും ബ്രഹ്മസൂത്രവും സർവരീതിയിലും അതിനെ വ്യസിച്ച്. അത് അങ്ങനെ ഒരു കൃത്യം, പല ആചാര്യന്മാരും വന്നിട്ടുണ്ട്, പലരും പലതിനും ഭാഷ്യങ്ങൾ എഴുതി, വ്യാഖ്യാനങ്ങൾ എഴുതി, പല പല സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഇതെല്ലാം വ്യാസനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് വ്യാസനാണ് സർവർക്കും ഗുരുവായിരിക്കുന്നത്, പരമഗുരു, ആദിഗുരു. അതുകൊണ്ടാണ് ഗുരുപൂർണിമയ്ക്ക് വ്യാസനെ പൂജിച്ച് തുടങ്ങുന്നത്. സാധാരണ എല്ലാ ശിഷ്യരും ഗുരുവിനെ പൂജിക്കും, എല്ലാവർക്കും അവരവരുടേതായ ഗുരുക്കന്മാരുണ്ട്, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുപൂജ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ദിവസമല്ല, എല്ലാ ദിവസവും അവർ ഗുരുവിനെ സ്മരിക്കുന്നു, ഗുരുവിനെ പൂജിക്കുന്നു. ഗുരുപൂജയോടുകൂടിയാണ് അവൻ്റെ ജീവിതം തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് തൻ്റെ ഗുരുവിനെ പൂജിക്കാനൊരു ദിവസത്തിൻ്റെ ആവശ്യമില്ല ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വ്യാസപൂർണിമ എന്ന് പറയുന്നത് ആ വ്യാസ ഭഗവാനോടുള്ള കിരണം അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാ സമ്പ്രദായങ്ങളിലും ആ ദിവസം വ്യാസനെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വ്യാസനെ പൂജിച്ചിട്ടേ മറ്റ് സ്വന്തം ഗുരുവിനെ അവിടെ അന്നേ ദിവസം പൂജിക്കാറുള്ളൂ. കാരണം സർവപരമ്പരകളും വ്യാസനോട് നിർണപ്പെട്ടിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അന്ന് വ്യാസനെ മുഖ്യമായി പൂജിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വ്യാസപൂജ കഴിഞ്ഞാണ് ഗുരുപരമ്പരകളിലെല്ലാം സ്വഗുരുവിന്റെ പൂജ നടത്തുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഇരണം ബാക്കി നിൽക്കും, ആ കടപ്പാട്. പലതരത്തിലുള്ള ഇരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആധ്യാത്മിക സാധകന്മാർക്ക് ഋഷിമാരോടുള്ള ഇരണം, വേദത്തിനോട് തന്നെ ഉള്ള ഇരണം, പലതരത്തിലുള്ള ഇരണം, പിതൃക്കളോടുള്ള ഇരണം. ഈ ഇരണങ്ങളെല്ലാം അവൻ വീട്ടിനൊന്നാണ്. സാധാരണഗതിയിൽ സാധാരണ സാധകന്മാരെ കുറിച്ചുള്ള ഒരിതാണ്. അപ്പോൾ വ്യാസനോടുള്ള ഇരണം വീട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അന്ന് വ്യാസനെ പൂജിക്കുക. പരമാർത്ഥത്തിൽ എല്ലാ ഗുരുക്കന്മാരും ഒന്നു തന്നെ, എന്നാലും ഗുരുക്കന്മാരുടെ എല്ലാം ഗുരു എന്നുള്ള നിലയ്ക്ക് വ്യാസന്റെ സ്ഥാനം അത് സർവോപരിയാണ്. അതുകൊണ്ട് അന്നേ ദിവസം വ്യാസപൂജയിലൂടെ വ്യാസപൂജയുടെ വിധിയനുസരിച്ച് നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് അധികം പരിചയമുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിലെല്ലാം ആ ദിവസം വിധിയനുസരിച്ച് വിധിപ്രകാരം വ്യാസന്റെ പൂജ നിർവഹിക്കും. വ്യാസനെ അന്ന് ഗുരുവായി സ്വീകരിച്ചു. വ്യാസനാരാണ്? പടം വച്ചിട്ടോ പേര് വച്ചിട്ടോ അല്ല, വ്യാസൻ എന്നുള്ളൊരു സങ്കല്പത്തിലുണ്ട്. സർവഗുരുക്കന്മാരുടെയും ഗുരുവാണെന്നുള്ളൊരു സങ്കല്പത്തിൽ വ്യാസനെ പൂജിക്കുന്നു. ആ വ്യാസപൂജയ്ക്ക് ശേഷം പിന്നെ സ്വഗുരുവിനെ പൂജിക്കുന്നു. അതാണ് ആധ്യാത്മിക സമ്പ്രദായം. വ്യാസ ഉച്ഛിഷ്ടം ജഗത് സർവം. സർവഗുരുക്കന്മാരും വ്യാസനെ ആശ്രയിച്ച് ഗുരുവായി തീർന്നവരാണ്. അപ്പൊ സർവഗുരുക്കന്മാർക്കും വ്യാസനോട് കടപ്പാടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആധ്യാത്മിക സാധകന്മാർക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അതുകൊണ്ട് അതിന്റെ സവിശേഷത നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയാണ്. വ്യാസനെ കുറിച്ച് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ മഹാഭാരതവും പുരാണങ്ങളും ഒക്കെ വിശദീകരിക്കും പോലെ അത്രയും വിപുലമാണ്. അതുകൊണ്ട് ആ ഒരു കടപ്പാട് മനസ്സിൽ വച്ചുകൊണ്ടാണ് എല്ലാ ഗുരുക്കന്മാരും എല്ലാ ജിജ്ഞാസുക്കളും ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് അത് വളരെ മഹത്വമുള്ളതാണ്. അതുകൊണ്ടാണ് വ്യാസ ഉച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയുന്നത്. വ്യാസനിൽ നിന്ന് പുറത്തു വന്നതേയുള്ളൂ ഈ ലോകത്ത് സർവവും ആധ്യാത്മിക മാർഗത്തിൽ വിശേഷിച്ചു. ഇവിടെയും ഭഗവാൻ പറയും, എന്താണ് ആ വ്യാസനായി വന്നത്? ഞാൻ തന്നെ എന്ന് പറയും. ഇവിടെ ചർച്ച ചെയ്യുന്ന ഉത്തമ പുരുഷനെ കുറിച്ചാണ്. പൊതുവെ ഈ പുരുഷന്മാരെ മൂന്നായി പറയുന്നു. പലതരത്തിലുള്ള അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവെ സ്വീകാര്യമായി തോന്നുന്ന ഒന്ന് ഒരു പുരുഷൻ ഈ കാണുന്ന സർവകാര്യ ജാലത്തിനെയും ഒരു രാശിയായി ഭാഷകാരൻ പറഞ്ഞതുപോലെ ഒരു പുരുഷനായി എടുക്കുക. ഇവിടെ തന്നെ മറ്റൊരു പുരുഷനുണ്ട്, ജീവരൂപത്തിലിരിക്കുന്ന മറ്റൊരു പുരുഷൻ. ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത് പരമാത്മാവ്. മൂന്നാമതൊരു പുരുഷൻ പരമാർത്ഥത്തിലെല്ലാം ഒന്ന് തന്നെ, എന്നാലും മൂന്നാമതൊരു പുരുഷനെ എന്തിനിവിടെ ഭഗവാൻ പ്രത്യേകം കാണിക്കുന്നു? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എന്തിനൊരു ഉത്തമ പുരുഷനെ കുറിച്ച് പറയുന്നു? യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമാ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമാ യഥാ വ്യാഖ്യാതസ്യ ഈശ്വരസ്യ പുരുഷോത്തമ ഇത്യേതം നാമ പ്രസിദ്ധം തസ്യ നാമനിർവചന പ്രസിദ്ധ്യാ അർത്ഥവത്വം നാമനോ ദർശയൻ നിരതിശയോ അഹമീശ്വര ഇത്യാത്മാനം ദർശയതി ഭഗവാൻ. അപ്പോൾ ഇതുവരെയും ആത്മതത്വത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പലതരത്തിൽ പറഞ്ഞു. അതിന് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവിടെ മൂന്ന് പുരുഷന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ് ഒരു ഉത്തമ പുരുഷനെ എന്തിനാണ് ഇവിടെ എടുത്തു പറയുന്നത്? ആണ് യഥാവ്യാഖ്യാതസ് ഈശ്വരനെ, ഈശ്വരനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതുവരെ പറഞ്ഞതെല്ലാം. ഗീതയിൽ മുഴുവൻ ഉപദേശിച്ച ഈശ്വരനെ കുറിച്ചാണ്. അതിൽ പുരുഷോത്തമൻ എന്നുള്ള ആ പേര് അതും പ്രസിദ്ധമാണ്, ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും എല്ലാം വരുന്നു. തസ്യ നാമ നിർവചന പ്രസിദ്ധാർത്ഥവത്വം നാമനോദർശനം, ആ പുരുഷോത്തമൻ, അവിടെ ഒരു ഉത്തമ ശബ്ദം വന്നു, അത് അർത്ഥവത്താണ്. എന്തുകൊണ്ട്? മറ്റ് രണ്ട് പുരുഷന്മാരെക്കാളും ഉത്തമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നിരതിശയോ അഹമീശ്വര, ഇവിടെ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നു എന്നാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അർജുനന് ഉപദേശം കൊടുക്കുകയാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ചിത്രത്തിൽ, അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് വ്യാസൻ ചിത്രീകരിച്ചിരിക്കുന്നത്, തേർത്തടത്തിൽ നിന്നുകൊണ്ട് അർജുനന് ഉപദേശം കൊടുക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ആരാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എങ്ങനെ? നിരതിശയോ അഹമീശ്വരഃ, ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പുരുഷന്മാരിൽ നിന്നെല്ലാം അന്യനായിരിക്കുന്ന ആ ഈശ്വരനായിരിക്കുന്ന ഞാൻ തന്നെയാണിത്. അപ്പോൾ ഗീതയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈശ്വരൻ തന്നെ ഗീത ഉപദേശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു തത്വജ്ഞാനിയായ ഗുരുവല്ല ഇത് ഉപദേശിച്ചിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഈശ്വരൻ വേദം വെളിപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തെ പ്രാപിച്ച് അത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ആത്മാനന്ദർശയതി തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നു ഭഗവാൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉത്തമ പുരുഷനെ കുറിച്ച് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്തിനങ്ങനെ വെളിപ്പെടുത്തുന്നു ഭഗവാൻ? ഈശ്വരൻ ഇപ്പൊ പറയുകയാണ്, ഞാനാണ് ഈശ്വരൻ ഒരാൾ പറയുകയാണ്. മനുഷ്യരൂപത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനത് അംഗീകരിക്കും, മറ്റ് ജീവന്മാരത് അംഗീകരിക്കും. ഈശ്വരൻ തന്നെ സ്വയം വെളിപ്പെടുത്തിയാൽ സ്വീകരിക്കുന്ന ആ പാത്രത്തിന്റെ യോഗ്യത അനുസരിച്ചാണ് അത് സ്വീകരിക്കുന്നതെപ്പോഴും. പറയുന്നയാളിന്റെ യോഗ്യത അനുസരിച്ചല്ല. വാസ്തവത്തിൽ ഈശ്വരന് തന്നെ വെളിപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈശ്വരനെ കുറിച്ച് പറയുന്ന എന്താണ്? സ്വയം പ്രകാശനാണ്, സ്വയം പ്രകാശിക്കുന്ന ഈശ്വരനൊരിടത്തും ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ആ സർവത്ര സർവദാ സർവർഗം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതാർക്കും ബോധ്യപ്പെടുന്നില്ല. അതാർക്കും അജ്ഞമായിരിക്കേണ്ട ഒരു കാര്യമല്ല ഈശ്വരതത്വം. പക്ഷെ എന്നാലും ആർക്കും അത് വെളിപ്പെടുന്നില്ല. അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സൃഷ്ടി. ആ സൃഷ്ടി തന്നെ എന്ത് ചെയ്യുന്നു? ഈശ്വരന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിലൂടെ ഒന്നും മനുഷ്യന് ജീവൻ അത് വെളിപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈശ്വരനെ ഒരു ബോധ്യമുണ്ടെന്താണ്? ഇതെല്ലാവർക്കും വെളിപ്പെടുന്നതല്ല. സൃഷ്ടിയുടെ വൈചിത്ര്യം അങ്ങനെയാണ്. അതിൽ തന്നെ ഉത്തമന്മാരായിട്ടുള്ളവർക്ക് വെളിപ്പെടണം. ആ സൃഷ്ടിയിൽ തന്നെ ഈശ്വരപ്രാപ്തിക്ക് യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് ഈശ്വര സ്വരൂപത്തെ വെളിപ്പെടണം. അതും ക്ലേശകരമാണ്. എന്തുകൊണ്ട്? മമമായ ദുരത്യ, ആ മായ മറികടക്കാൻ പ്രയാസമുള്ളതാണ്. അതിനെ മറികടന്നത് വെളിപ്പെടണമെങ്കിലോ ഈശ്വരൻ മറഞ്ഞിരുന്നാൽ ശരിയാകത്തില്ല. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? മനുഷ്യരൂപത്തിൽ തന്നെ വെളിപ്പെടുന്നു. അങ്ങനെ ശക്തമായ ഒരു മാധ്യമത്തിലൂടെ വെളിപ്പെട്ടാലേ ഈ ശക്തമായിരിക്കുന്ന ഈ മായയെ മറികടക്കാൻ പറ്റും. അതുകൊണ്ട് ഈശ്വരൻ സ്വന്തം രൂപത്തിൽ ജീവന് വെളിപ്പെടുത്തുകയാണ്, അവനെ ബോധ്യപ്പെടാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈശ്വരൻ തന്നെ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ച് വെളിപ്പെടുത്തിയിട്ടും മനുഷ്യനത് അംഗീകരിക്കാത്തതും. പുരാണങ്ങളിലെല്ലാം വർണ്ണിക്കുന്ന അതാണ്. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വരുന്നു, മനുഷ്യൻ തന്നെ ഈശ്വരനെ ആരാധിക്കുന്നതിന് പകരം ഈശ്വരനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. കംസൻ എന്ത് ചെയ്യുന്നു? ഭഗവാനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അസുരന്മാരെല്ലാം നിരന്തരം കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? സ്വയം മനുഷ്യന് വെളിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് മനുഷ്യരൂപത്തെ സ്വീകരിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തമന്മാർക്കത് വെളിപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രമത്തിലൂടെ അവൻ ഈശ്വരനെ പ്രാപിക്കുക. കൊല്ലാൻ ശ്രമിച്ചിട്ടായാലും ശരി, പൂജിക്കാൻ ശ്രമിച്ചിട്ടായാലും ശരി, ഏതെങ്കിലും തരത്തിൽ അവൻ ഈശ്വരനെ പ്രാപിക്കുക. അതിനുവേണ്ടിയിട്ട് തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുക. അത് പ്രത്യേകിച്ച് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് എടുത്തു പറയുന്നത്. ഈ അധ്യായത്തിൽ അതാണ് ഈ അധ്യായത്തിന്റെ പ്രാധാന്യം. ആത്മതത്വത്തെക്കുറിച്ച്, ഈശ്വര തത്വത്തെക്കുറിച്ച് എല്ലാം പലതരത്തിൽ വിശദീകരിച്ചു. അത് പ്രാപിക്കുന്ന ഉപായങ്ങളെക്കുറിച്ച് പലതരത്തിൽ വിശദീകരിച്ചു. എന്നിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു? തന്റെ വിഭൂതികളെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്നുവെച്ചാൽ മനുഷ്യൻ നേരിട്ട് കണ്ട് ബോധിച്ച് അവന്റെ മാംസചക്ഷുസുകൊണ്ട് തന്നെ അവന് കണ്ട് ബോധിച്ച് വേണമെങ്കിലും അവൻ ഈശ്വരനെ സ്വീകരിക്കാം. അതിന് ഈശ്വര അവസരം ഒരുക്കുന്നു. ഈശ്വരൻ മുമ്പിൽ വന്നിരിക്കുന്നു, നീ കണ്ട് മനസ്സിലാക്കിക്കോ എന്നുള്ള രീതിയിൽ. അതിനുവേണ്ടിയായി ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, എന്താണോ സംഭവാമി യുഗേ യുഗേ, ഞാനിങ്ങനെ കാലം തോറും സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ജോലി അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരൻ കുറിച്ച് നമ്മളെന്താണ്? ഈശ്വരൻ തന്നെ പറയുന്നത് ഒരു തത്വം എന്നുള്ള നിലയ്ക്ക് അത് അപ്രമേയനാണ്, അപരിച്ഛേദ്യനാണ്, അവാങ്മനോ ഗോചരനാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തരത്തിലും പിടികിട്ടാത്തതാണ് എന്ന്. അത് ഈശ്വരന്റെ പരമാർത്ഥ തത്വം ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ അത് തന്നെ പറയുന്നു, അത് തന്നെയാണ് പരമാർത്ഥം. പക്ഷേ അതേ ഈശ്വരൻ തന്നെ വാങ്മനോ ഗോചരനാണ്, പ്രമേയനാണ്, നാമരൂപാദികളോടുകൂടിയവനാണ്. അതും ഈശ്വരൻ തന്നെ പറയുന്നതാണ്. അനന്ത നാമങ്ങളോടുകൂടിയവനാണ്, അനന്തരൂപങ്ങളോടുകൂടിയവനാണ്, കാലം തോറും മുമ്പിൽ വരുന്നവനാണ് ജീവന്റെ, മനുഷ്യന്റെ മുമ്പിൽ. ഇവിടെ ഈശ്വരൻ രണ്ട് രൂപം സ്വീകരിക്കില്ല, ഇത് രണ്ടും ഈശ്വരന്റെ ഒരേ രൂപം തന്നെ. എന്തുകൊണ്ട്? സർവശക്തനായിരിക്കുന്ന ഈശ്വരന് രണ്ടു ഭാവത്തിനും പറ്റും. നാമരൂപാദികളോടുകൂടി അവന്റെ മാംസചക്ഷുസിനു മുമ്പിൽ, അവന്റെ ബാഹ്യ കണ്ണുകൾക്ക് മുമ്പിലും ഈശ്വരന് പ്രകടമാകാൻ പറ്റും. ഈശ്വരന് സ്വന്തം നാക്കൊണ്ട് പറയാനും പറ്റും, ഞാൻ തന്നെയാണ്. വേദേശ സർവൈർ അഹമേവ വേദ്യ, എല്ലാ വേദങ്ങളും അന്വേഷിക്കുന്ന ആ പരമാത്മാവ് ഞാൻ തന്നെയാണ്, നീ കാണുന്ന ഈ ഞാൻ തന്നെയാണ്. വേദങ്ങൾ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞ് നീ ശ്രവിക്കുന്ന ആ ശബ്ദം, ആ ശബ്ദം തന്നെയാണ് ഇപ്പൊ ഈ നാക്കിൽ നിന്ന് നീ കേൾക്കുന്ന ശബ്ദം. ഈ രീതിയിൽ ഈശ്വരന് സ്ഥൂലമായി തന്നെ വെളിപ്പെടുത്താനും പറ്റും. എന്തുകൊണ്ട്? ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ്. ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. അത് ബോധിക്കട്ടെ ജീവന്മാർ എന്ന് പറഞ്ഞ് ഈശ്വരൻ സ്വയം വെളിപ്പെടുന്നതാണ്. അതാണ് ഓരോ കാലത്തിലും ഞാൻ വെളിപ്പെടുന്നു. അതെങ്ങനെ തിരിച്ചറിയും ഈശ്വരനെ? ആ ഈശ്വരീയതയെ ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തുന്നു. കണ്ണുള്ളവൻ കാണട്ടെ എന്നുള്ള നിലയ്ക്ക് ഈശ്വരീയതയെ മറ്റൊരാൾ വെളിപ്പെടുത്തണ്ട. വേറൊരാൾ ചൂണ്ടിക്കാണിച്ചു തരേണ്ട കാര്യമില്ല, ഇതാണ് ഈശ്വരൻ, നീ അങ്ങോട്ട് പോകും എന്ന് കാണിച്ചു തരേണ്ട കാര്യമില്ല. എപ്പോഴും ഈശ്വരൻ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു നമ്മുടെ നഗ്ന നേത്രങ്ങളിലൂടെ കാണത്തക്ക രീതിയിൽ. അതിലൂടെ ഭഗവാൻ പറയുന്നത് എന്താണോ? ആത്മാനന്ദർ ശൈതി, തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്നെല്ലാം ഉള്ള രീതിയിൽ വെളിപ്പെടേണ്ട ഒരു തത്വം എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് ഈശ്വരനെ രൂപത്തിൽ തന്നെ, ഈശ്വരന്റെ ഒരു രൂപം കൊടുത്തു തന്നെ. ഈശ്വരന് രൂപം കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റേതുപോലെ തന്നെ. ഈശ്വരന് രൂപം മനുഷ്യൻ സൃഷ്ടിച്ചാണ് പലരും പറയും. മനുഷ്യന്റെ ഭാവനയിൽ ഈശ്വരന് പല രൂപവും സൃഷ്ടിച്ചു. മനുഷ്യന്റെ ഭാവനയിൽ ഈശ്വരന് രൂപം സൃഷ്ടിച്ചല്ല, ഈശ്വരൻ സ്വയം തന്നെ തന്റെ രൂപത്തെ സൃഷ്ടിക്കുന്നതാണ്. അതാണ് വിഭൂതി എന്ന് പറയുന്നത്. തന്റെ മായാശക്തി ഉപയോഗിച്ച് മനുഷ്യന്റെ ഇന്ദ്രിയഗോചരമായ രീതിയിൽ അതീന്ദ്രിയമായ തന്നെ വെളിപ്പെടുത്തുകയാണ്. ബോധിക്കാൻ അർഹതയുള്ളവനത് ബോധിക്കട്ടെ എന്നുള്ളതാണ്. ഈശ്വരൻ അതീന്ദ്രിയനും അപ്രമേയനുമാണെന്ന് പറയുന്നത് പോലെ തന്നെ പരമാർത്ഥമാണ്. ഇന്ദ്രിയ ഗോചരനും പ്രമേയനുമാണ്, പ്രമാണങ്ങൾ കൊണ്ട് പരിച്ഛേദിക്കാൻ കഴിയുമെന്നുള്ളവനുമാണ്. എന്നുവെച്ചാൽ ചക്ഷുരാദി ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ മുഖ്യപ്രമാണം. കണ്ടും കേട്ടും എല്ലാം ഈശ്വരനെ തിരിച്ചറിയാവുന്ന രൂപത്തിൽ തന്നെ ഈശ്വരൻ വരുന്നതാണ്. അവന് തന്നെ ഭഗവാൻ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഓരോ കാലത്തും ഈശ്വരൻ അങ്ങനെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സ്പഷ്ടമായി കാണിച്ചു തന്നാലും ജീവന്മാരെല്ലാം അത് ഈശ്വരനാണെന്ന് ഗ്രഹിക്കുന്നില്ല. അത് മമമായ ദുരത്തി അതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. കണ്ണിന് സ്വന്തം കണ്ണിനെ കാണാൻ കഴിയാത്തതുപോലെ ഈശ്വരൻ തന്റെ മുമ്പിൽ വന്നാലും അവന് കാണാൻ കഴിയുന്നില്ല, ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് തിരിച്ചറിയട്ടെ എന്ന് കരുതി ഭഗവാൻ മനുഷ്യൻ കുലത്തിന് മുമ്പിൽ പ്രത്യക്ഷമായിട്ട് സ്വയം വെളിപ്പെടുത്തുകയാണ്. അതാണ് അവസാനം പറയുന്നത്. എന്താണോ ഇതി ഗുഹ്യതമം, ഗുഹ്യതമം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ പറയുന്നു, അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഇതാണ്. എന്താണ്? ഈശ്വരനെ ഈശ്വരൻ പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് ഗുഹ്യതമോ എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട ആരാണ്? ഈശ്വരനല്ല, ഈശ്വരൻ സർവജ്ഞനല്ല, ഈശ്വരനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല. ഈശ്വരൻ സ്വന്തം നാക്കുകൊണ്ട് പറഞ്ഞാലും മനുഷ്യൻ മനസ്സിലാക്കത്തില്ല. ആ പറയുന്നതിന്റെ താല്പര്യം അവൻ ഗ്രഹിക്കത്തില്ല. അപ്പൊ പിന്നെ ഇതിനെ ഗുഹ്യതമോ എന്നല്ല എന്ത് പറയാനോ? ഞാൻ പറഞ്ഞതെല്ലാം ഗുഹ്യതമമാണ്, അത്യന്ത രഹസ്യമാണ്, ഞാൻ തന്നെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഇടോ ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാലും അത് ധരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിവിടെ ഭഗവാൻ വ്യക്തമായി പറയുന്നു. അവനവന്റെ ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കിയാണ്. യസ്മാക്ഷരമതീതോഹം, ഈ കാണുന്ന അക്ഷരങ്ങളുണ്ടല്ലോ, അക്ഷരമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു എന്താണ് സർവപരിണാമങ്ങൾ എന്ന് വെച്ചാൽ ഈ കാണുന്ന സർവ്വത് കല്ലായും മണ്ണായും വൃക്ഷമായും ശരീരങ്ങളായും എല്ലാം നമ്മളീ കാണുന്നതല്ല. നമ്മൾ ഈശ്വരനെ നമ്മുടെ മുമ്പിൽ കണ്ടാലും ഇതിന്റെ ഒരു ഭാഗമായിട്ടേ നമ്മൾ കാണും. നമ്മൾ കാണുന്നതും ഈശ്വരൻ തന്നെ. കാണുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരം, തേർത്തടത്തിൽ നിൽക്കുന്ന ആ ശരീരം അത് ഈശ്വരനാണ്, അത് തന്നെയാണ് ഈശ്വരൻ. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഈ കാണുന്നതൊക്കെ പറയുന്നു ക്ഷരമതീതോഹം. ഈ കാണുന്ന ഈ രൂപം മറ്റു രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. മറ്റുള്ളവരെല്ലാം കൊടുത്ത പേരെന്താണ്? ക്ഷരം, നശിക്കുന്നതാണ്. ഈ കാണുന്ന രൂപമാണെങ്കിലും അത് മായാമയമാണ്, അത് ഉണ്ടായതോ നശിക്കുന്നതോ അല്ല. അതുകൊണ്ടാണത് മായാമയം എന്ന് പറയുന്നത്. അത് പ്രത്യേകതയുള്ളതാണ്. ഈശ്വരന് അരൂപനായും രൂപവാനായും ഇരിക്കാൻ കഴിയും. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അരൂപം രൂപവാൻ എന്നുള്ള വ്യത്യാസമില്ല. അത് മനുഷ്യനും അവൻ മനസ്സിലാക്കുന്ന തത്വങ്ങളിലും ആ വ്യത്യാസം വരുന്നു. ഈശ്വരൻ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ വഴിയില്ല. പക്ഷെ മറ്റു കാണുന്ന ഈ രൂപങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ക്ഷരമതീതോഹം, ഞാൻ ക്ഷരത്തെ അതിക്രമിച്ചവനാണ്. ഈ മായാമയമായ രൂപം മറ്റു രൂപങ്ങളല്ല. സംസാര മായാവൃക്ഷം അശ്വത്ഥാക്യം അതിക്രാന്തോഹം. ക്ഷര സർവാണി ഭൂതാനി എന്ന് പറഞ്ഞ എന്താണ്? ഈ മായാവൃക്ഷത്തെയാണ് പറഞ്ഞത്. ഈശ്വരൻ ആ മായാവൃക്ഷത്തിന്റെ ഭാഗമല്ല, അതിൽ പെടുന്നതല്ല, അതിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇതിനിടയിലൂടെ പ്രകാശിക്കുന്നു എന്നേയുള്ളൂ, ഒരു രൂപത്തിൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു സംസാര മായാവൃക്ഷം അശ്വത്ഥാക്യം അതിക്രാന്തവും. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടിയിട്ടുന്നുണ്ട് എത്ര പറഞ്ഞാണ്. ഈശ്വരനാണ് രൂപവാനായി തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഈശ്വരൻ പറഞ്ഞാലും മനസ്സിലാകുന്നു. അക്ഷരാദപി സംസാരമായ ബീജഭൂതാദപി ഉത്തമ അക്ഷരത്തിൽ നിന്ന്. അക്ഷരം എന്ന് പറയുമ്പോൾ നിന്നിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് പറഞ്ഞു. താൻ തന്നെ ഈശ്വരനെന്ന് ധരിക്കരുത്. എന്തുകൊണ്ടങ്ങനെ ധരിക്കുന്നത്? തന്നെപ്പോലെയുള്ള ഒരു മനുഷ്യ രൂപത്തിൽ ഒരാൾ മുമ്പിൽ നിന്നുകൊണ്ട് താൻ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരും ചിന്തിക്കുമെന്നാൽ എന്തുകൊണ്ട് എനിക്ക് ഈശ്വരനായിക്കൂട, എന്നെപ്പോലെ തന്നെ കണ്ണും മൂക്കും ചെവിയും ശരീരവും ഒക്കെ ഉള്ള ഒരാൾ ഈശ്വരനാണെന്ന് പറയാമെങ്കിൽ എനിക്കും അത് പറയാൻ പറ്റും. താനും അതാകാം, അതാകത്തില്ല. കാരണം നമ്മൾ എന്താണ് പറയുന്നത്? എനിക്കും എന്തുകൊണ്ട് ഈശ്വരനായിക്കൂട, അക്കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമുണ്ട്. എനിക്ക് ഈശ്വരനാകാൻ പറ്റുമോ? ഇവിടെ ഭഗവാൻ എന്താണ്? അസന്നിഗ്ധനായിട്ടാണ് പറയുന്നത്. എല്ലാ തത്വങ്ങളെയും വിശകലനം ചെയ്ത് എന്താണ് ജഡം, എന്താണ് ജീവൻ, എന്താണ് പരമേശ്വരൻ, ഈ തത്വങ്ങളെല്ലാം വിശകലനം ചെയ്തതിനു ശേഷം യാതൊരു സംശയവും കൂടാതെ അസന്നിഗ്ധമായി പറയുകയാണ്, ഞാൻ തന്നെയാണ് ഈശ്വരൻ. എന്നുവെച്ചാൽ നീ കാണുന്ന ഈ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് അക്ഷരത്തിനും അപ്പുറമാണ്. ഉത്കൃഷ്ടതമ ഊർധ്വതമ, അത് ഈ സർവത്തിനും ഉത്കൃഷ്ടമായിരിക്കുന്നു, ഊർധ്വമായിരിക്കുന്നു. ഊർധ്വമൂലം എന്ന് പറഞ്ഞ അതിനെക്കുറിച്ചാണ്. അതഹ താഭ്യാം ക്ഷരാക്ഷരാഭ്യാം ഉത്തമത്വാ, ഈ ക്ഷരാക്ഷരങ്ങൾക്കെല്ലാം ഉപരിയായിരിക്കുന്നത്. ക്ഷരരൂപത്തിൽ കാണുന്ന ഈ സർവ പ്രപഞ്ചത്തിനുപരി അക്ഷരരൂപത്തിലിരിക്കുന്ന ഈ ജീവാത്മാക്കൾക്കെല്ലാം ഉപരിയായി ലോകേ വേദേയ പ്രസിദ്ധ പ്രതിഥ, ലോകത്തിനും വേദത്തിനും ഈശ്വരൻ എന്നുള്ള നാമം കൊണ്ട് പല രൂപത്തിൽ പ്രസിദ്ധനായിരിക്കുന്നു. പുരുഷോത്തമ ഇത്യേവം, പുരുഷോത്തമൻ എല്ലാ പുരുഷന്മാരെക്കാളും ഉത്തമനായിരിക്കുന്നവനായി എന്നെ പ്രസിദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നു. ഈ എന്റെ രൂപം പ്രസിദ്ധമാണ് എന്ന് പറയുന്നു. അതേസമയം ഭഗവാൻ എന്ന് പറയുന്നു ഇത് ഗുഹ്യതമമായും ഇരിക്കുന്നു ഞാൻ. അങ്ങനെ ഒരു സ്ഥലത്ത് പറയും, പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന തരത്തിലെല്ലാം പറയും. ഒരു തരത്തിൽ പറയും ഇത് പ്രസിദ്ധമാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. വേറൊരു സ്ഥലത്ത് പറയും ഇത് രഹസ്യമാണ് ഈ പറയുന്നത്. അപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം ഇത് പ്രസിദ്ധമാവുന്ന എങ്ങനെ രഹസ്യമാണെങ്കിൽ രണ്ടു ഒരേ സമയം എങ്ങനെ സംഭവിക്കും? ഒരു കാര്യം ലോകപ്രസിദ്ധമായിരിക്കുക, അതേസമയം ഒരു കാര്യം രഹസ്യമായിരിക്കും. അതെങ്ങനെ സംഭവിക്കും? പറയുന്നു ഭക്തജനാഹ വിദുഹ, ആ പരമാത്മാവിനെ പുരുഷോത്തമനായി ഭക്തന്മാരറിയുന്നു. അവരുടെ ഇടയിലാണ് അതിന് പ്രസിദ്ധിയുള്ളത്. അറിയേണ്ടവർക്ക് അതറിയാൻ പറ്റും, അല്ലാത്തവർക്ക് അതറിയാൻ പറ്റത്തില്ല. ഭക്തജനങ്ങൾ അറിയുന്നു എന്നാണ്. ഭക്തജനങ്ങൾ അറിയുന്നു എന്ന് ഇവിടെ ആ ശബ്ദം ഭഗവാൻ പറഞ്ഞില്ല, പക്ഷേ ഭാഷ്യകാരൻ പറയുകയാണ്. ഭാഷ്യകാരന്റെ വചനമാണത്. ഭക്തജനങ്ങൾ അറിയുന്നു. ഭക്തജനങ്ങൾ എന്ന് പറയുന്ന ആരെയാണ്? ഭജിക്കുന്നവനെ. ഈശ്വരനെ ഭജിക്കുന്നവർ അടുത്ത് പറയും സർവഭാവേന. ആ ഭജന എങ്ങനെയുള്ളത്? സർവഭാവേന, സർവഭാവത്തിലും ഈശ്വരനെ ഭജിക്കുന്നവർ, അങ്ങനെയുള്ളവർ അറിയുന്നു. കവയഹ കാവ്യാധിഷ്ഠിച്ച ഇതം നാമ നിബന്ധനന്തി പുരുഷോത്തമ ഇത്യനേന അഭിധാനേന അഭിഗൃഹണന്തി. ഭക്തജനങ്ങൾ കവികളെന്ന് പറയുന്നു. കാവ്യാദികളിലും പുരുഷോത്തമൻ. കാവ്യാദികളെന്ന് പറയുമ്പോൾ പുരാണ ഇതിഹാസങ്ങൾ, ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, അതിനോട് കാവ്യങ്ങളെന്ന് പറയുന്നു. അവിടെയെല്ലാം അവർ ഈ പുരുഷോത്തമൻ എന്നിങ്ങനെ വർണ്ണിക്കുന്നത് അഭിധാനേന, ഈ നാമത്തിനോട് അഭിഘ്നന്തി, സ്തുതിക്കുന്നു. അതും മാം പറയുന്നു, എന്നെ തന്നെ, നിന്റെ മുമ്പിൽ നിന്ന് നിനക്ക് ആധ്യാത്മിക തത്വങ്ങളെല്ലാം ഉപദേശിക്കുന്ന എന്നെ തന്നെയാണ് ഭക്തജനങ്ങൾ അറിയുന്നത്. ആ ഭക്തജനങ്ങളാണ് വ്യാസവസിഷ്ഠാദി ഭക്തജനങ്ങൾ. അവരെ സ്തുതിക്കുന്നത് പുരുഷോത്തമൻ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതും ഈ എന്നെ തന്നെ. അപ്പൊ ഈശ്വരൻ മനുഷ്യരൂപത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധന ധരിക്കുന്നത് ഈശ്വരൻ തന്റെ രൂപത്തെ മാറ്റിവെച്ചിട്ട് മറ്റേതൊരു പുതിയ രൂപത്തെ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഈശ്വരന് രണ്ട് രൂപമുണ്ട്. നമ്മൾ കാണുന്നതും ഈശ്വരന്റെ രൂപം തന്നെ, കാണാതിരിക്കുന്നതും ഈശ്വരന്റെ രൂപം തന്നെ. ഈശ്വരന് കാണുന്ന രൂപമുണ്ട്, കാണാത്ത രൂപമുണ്ട്, ഈ രണ്ട് രൂപം ഒന്ന് തന്നെ. അതെങ്ങനെ സംഭവിക്കും? അരൂപം രൂപം എന്നുള്ള വ്യത്യാസം മനുഷ്യന്റെ ബുദ്ധിയിലേ ഉള്ളൂ. ഈശ്വരന്റെ സർവജ്ഞതയിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിർഗുണത്വം സഗുണത്വം തുടങ്ങിയ വ്യത്യാസങ്ങളെല്ലാം മനുഷ്യന്റെ ബുദ്ധിമുട്ട് കൽപ്പിക്കുന്നതാണ്. ഈശ്വരൻ തന്നെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സർവരൂപേണ സർവഭാവേണ സർവാത്മകനായി. അപ്പൊ ഈശ്വരൻ അങ്ങനെ ഒരു ഭേദമില്ല. ഈശ്വരന് ഒരേ സമയം തന്നെ നമ്മൾ സങ്കല്പിക്കുന്ന പല ഭാവങ്ങളിലും നിൽക്കാം. അപ്പൊ ഇവിടെ ഈശ്വരൻ അരൂപി എന്നുള്ള ഭാവത്തിൽ രൂപവാനായി നാം രൂപാത്മകനായി നിന്നുകൊണ്ട് പറയുകയാണ്. ആ പുരുഷോത്തമനായി നിൽക്കുന്നത്, അവരെല്ലാം വർണ്ണിക്കുന്നത് എന്നെ തന്നെയാണ്, നീ കാണുന്ന എന്നെ തന്നെയാണ്, ആത്മാനന്ദർശി. ഈശ്വരൻ തന്റെ വിശിഷ്ടമായ രൂപത്തിൽ, മായാമയമായ രൂപത്തിൽ മനുഷ്യന് ബോധ്യപ്പെടത്തക്ക രീതിയിൽ കാലാകാലങ്ങളിൽ മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെ വർണ്ണ ലിംഗ വ്യത്യാസങ്ങളൊന്നും കൂടാതെ അങ്ങനെ സദാ മനുഷ്യന്റെ മുമ്പിൽ വന്നാലും മനുഷ്യനത് ബോധിക്കുന്നില്ല. പക്ഷേ ഈശ്വരനെ ഭജിക്കുന്നവരത് ബോധിക്കുന്നു. അതാണ് ഇവിടെ ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇതാണ് ഗുഹ്യതമം എന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യം. അതാണ് ഏതെല്ലാം തരത്തിൽ ആ ജീവനോടുള്ള കൃപ കൊണ്ട് അവനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും മായ അവന്റെ അന്ധകരണത്തെ മൂടിക്കളയുന്നു. അവന് വെളിപ്പെട്ടതുപോലെ തോന്നിയാലും അടുത്ത നിമിഷം മറച്ചു കളയും. അവന്റെ ഉള്ളിൽ ഇത് പ്രകാശിച്ചാലും വീണ്ടും അവിടെ അന്ധകാരം വന്നതിനെ മറയ്ക്കുന്നു. ഈശ്വരൻ ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ അതിന് മറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. മനുഷ്യന്റെ ബുദ്ധിയിൽ മാത്രമല്ല, സർവസൃഷ്ടിയിലൂടെയും അത് സദാ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈശ്വര ചൈതന്യത്തിന്റെ സ്ഫുരണമാണ് സദാ സർവഭാവങ്ങളായും മനുഷ്യന്റെ അന്ധകരണത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വര ചൈതന്യത്തിന്റെ സ്ഫുരണമാണ്. അതേതെല്ലാം തരത്തിൽ മനുഷ്യനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കാമോ സർവപരിശ്രമങ്ങളോടും കൂടി അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈശ്വരൻ ഒരിക്കലും ജീവന്റെ അന്ധകരണത്തിൽ മറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ സർവവ്യാപി എന്നും സർവ അന്തര്യാമി എന്നും ഈശ്വരൻ തന്നെ പറയുന്നു. എന്നാലും എന്താണ് ആ മായാമോഹങ്ങൾ കൊണ്ട് സ്വയം വെളിപ്പെടുന്നതിന് അവൻ സ്വയം മറയ്ക്കുന്നു, വെളിപ്പെട്ട് ബോധ്യപ്പെട്ടിട്ട് അവൻ മറയ്ക്കുന്നു. അതാണ് ഭഗവാൻ ഇവിടെ ഗുഹ്യതമം എന്ന് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഈശ്വരന് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടത്തക്ക രീതിയിൽ വെളിപ്പെടുത്താൻ പക്ഷെ അതിനപ്പുറം അവന്റെ അന്തരംഗത്തിൽ അത് പ്രകാശിക്കണം. ബുദ്ധിക്ക് പിടികിട്ടിയാലും പോലെ ബുദ്ധിക്കത് തെളിയുമ്പോൾ ബുദ്ധി തന്നെ അതിനെ മറയ്ക്കും. അതിനപ്പുറം ബുദ്ധിക്കും അപ്പുറം ഒരു തലമുണ്ട്. ചൈതന്യ സ്ഫുരണത്തിന്റെ തലം, അവിടെ അത് ഇടതടവില്ലാതെ മറയാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവന്റെ ബുദ്ധിയുടെ തലം വിട്ട് ആ തലത്തിൽ അവൻ നിൽക്കണം. അവ ഈശ്വരൻ അദൃശ്യനാകത്തില്ല. ബാഹ്യമായി ശബ്ദത്തിലൂടെ അവനെ ഗ്രഹിപ്പിക്കാൻ ധരിച്ചാലും അവന്റെ ബുദ്ധിയിൽ അത് ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് ഗുഹ്യതമോന്നും പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരനും പറഞ്ഞത് ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നു ഈ ശ്ലോകത്തിലൂടെ ആത്മാനം ദർശയരി. പല പല മാർഗങ്ങളിലൂടെ പല പല ഉപായങ്ങളിലൂടെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ജീവന്. ജീവന് എല്ലാ തരത്തിലും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ നയിക്കുമ്പോൾ അവൻ ഓരോന്നിനെയും നന്മയെന്നും തിന്മയെന്നും അവൻ തിരിച്ചറിയുകയാണ്. അവൻ പേരിട്ട് വിളിക്കുന്നതാണ്. ഈശ്വരൻ അവനെ നയിക്കുന്ന ഇവിടെ തന്നിലേക്ക് നയിക്കുകയാണ്. കാരണം ഈശ്വരന് വേറൊരു തലത്തേക്ക് അവനെ നയിക്കാനില്ല. ഈശ്വരനെ തന്നിലേക്ക് തന്നെ നയിക്കണം അവൻ. ആ പോക്കിൽ അവൻ എന്ത് ചെയ്യുന്നു? ഓരോന്നിനെയും നല്ലത് ചീത്തത് എന്ന് വേർതിരിച്ചറിഞ്ഞ് അവൻ സ്വയം ഒന്നിനോട് അടുക്കുകയും മറ്റൊന്നിനോട് അകനിയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ സ്വയം വെളിപ്പെട്ട് മനുഷ്യരൂപത്തിൽ വന്ന് കാലാകാലങ്ങളിൽ ഈശ്വര തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെയും അത് തന്നെ പറയുന്നു. പക്ഷെ ഇത് എന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് ഈശ്വരൻ തന്നെ പറഞ്ഞതുപോലെ ഗുഹ്യതമമായി തന്നെ ഇരിക്കും. പ്രകാശിപ്പിച്ചാലും അത് പ്രകാശിക്കാതെ തന്നെ ഇരിക്കും. യസ്മാൻ ക്ഷരം അതീതോഹം അക്ഷരാദപിച്ചോത്തമ അതോസ്മി ലോകേ വേദേച പ്രഥിത പുരുഷോത്തമ യോ മാം ഏവമസമ്മോഢോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാനഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃത കൃത്യശ്ച ഭാരത. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.